ഗുരുസ്മൃതിയോടുകൂടി ഭഗവത്ഗീത ഒന്നാം അധ്യായം മുപ്പത്തൊന്നാമത്തെ ശ്ലോകം മുതലാണ്. അർജുനൻ യുദ്ധത്തിൽ നിന്നും പിന്തിരിയുന്നതിനുള്ള ന്യായവാദങ്ങൾ ഓരോന്നായിട്ട് ഭഗവാന്റെ മുമ്പിൽ നിരത്തുകയാണ്. ആദ്യം പെട്ടെന്ന് തനിക്കുണ്ടായ അവസ്ഥാന്തരത്തെ കുറിച്ച് പറഞ്ഞു. യുദ്ധത്തിന് തയ്യാറായ അർജുനന് പെട്ടെന്ന് ശരീരത്തിനും മനസ്സിനും മാറ്റങ്ങൾ വന്നു. അതാദ്യം ഭഗവാനോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് യുദ്ധം അനാവശ്യമാണ്, ഇതിൽ നിന്ന് പിന്തിരിയണം, അതിനു വേണ്ടുന്ന കാരണങ്ങളെ കുറിച്ച് പറയുകയാണ്. മുപ്പത്തൊന്നാമത്തെ ശ്ലോകം. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ നജശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാഹവേ. ഇവിടെ പറയുന്നു, ഹേ കേശവ, അല്ലയോ കേശവ, നിമിത്താനി വിപരീതാനി ച പശ്യാമി. വിപരീത നിമിത്തങ്ങളാണ് കാണുന്നത്. വിപരീതാനി നിമിത്താനിച്ച പശ്യാം, വിപരീത നിമിത്തങ്ങൾ കാണുന്നു. അപശകുനങ്ങൾ എന്ന് പറയും, അതാണ് കാണുന്നത്. അതായത് യുദ്ധം ഒരു മംഗള പരിവസായി അല്ല, ഈ യുദ്ധത്തിന്റെ അന്ത്യം ഒരു ശോഭനമല്ല, മറിച്ച് ഇതൊരു സർവനാശത്തിലേക്കാണ് പോകുന്നത്. യുദ്ധം നടത്തുന്നത് ശത്രുക്കളെ നശിപ്പിച്ച് പിന്നീട് സമൃദ്ധമായ രാജ്യം അതനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ കാണുന്നത് അങ്ങനെ ഒരു അനുഭവത്തിൻ്റെ ലക്ഷണമല്ല, മറിച്ച് ദുഃഖത്തിൻ്റെ സൂചനകളാണ് കാണുന്നത്. കാരണം യുദ്ധം സർവനാശം വിതയ്ക്കും, അതിൽ നിന്ന് പിന്നീട് ദുഃഖം മാത്രമേ അവശേഷിക്കൂ, അങ്ങനെയുള്ള സൂചനകളാണ് കാണുന്നത്. അത് അർജുനൻ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ആഹവേ സ്വജനം ഹത്വ ശ്രേയഹ ന അനുപശ്യാമിച്ച. ആഹവേ യുദ്ധത്തിൽ, ആഹവും യുദ്ധം, ഈ യുദ്ധത്തിൽ സ്വജനം ഹത്വ, സ്വജനം ബന്ധു, ബന്ധുക്കളെ കൊന്നിട്ട്, ഹത്വ ഹനിച്ചിട്ട്, ശ്രേയഹ ന അനുപശ്യാമി, ശ്രേയസ് ഒന്നും തന്നെ ഞാൻ കാണുന്നില്ല എന്നാണ്. സാധാരണഗതിയിൽ യുദ്ധത്തിനെതിരായി വരുന്ന ചിന്തകളാണ് ഇവിടെ അർജുനനും പ്രകടിപ്പിക്കുന്നത്. യുദ്ധം, സാധാരണ യുദ്ധങ്ങൾ ശത്രുക്കളെ കൊല്ലുന്ന യുദ്ധമാണ്, പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ബന്ധുക്കളെയാണ് യുദ്ധത്തിൽ കൊല്ലേണ്ടി വരുന്നത്. അങ്ങനെയുള്ള ഒരു യുദ്ധത്തിൽ ബന്ധുക്കളെ കൊന്നിട്ട് എന്തെങ്കിലും ശ്രേയസ്, എന്തെങ്കിലും നേട്ടം ഞാൻ അനുഭവിച്ചാമി തുടർന്ന് കാണുന്നില്ല. യുദ്ധഫലമായി അങ്ങനെ ഒരു നേട്ടം ഉണ്ടാകുന്നതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ യുദ്ധം അനാവശ്യമാണ് എന്നാണ് അർജുനൻ മനസ്സിൽ കരുതുന്നത്. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാഹവേ. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദാഹ കിം ഭോഗേർജീവിതേന വാ യേഷാം അർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗാ സുഖാനി ച തേ ഇമേ അവസ്ഥിതാ യുദ്ധേ പ്രാണാൻ ത്യക്ത്വാ ധനാനി ച ആചാര്യാ പിതര പുത്രാ തഥൈവ ച പിതാമഹാഃ മാതുലാ ശുശുരാ പൗത്രാ ശ്യാനാ സംബന്ധിനസ്തഥാ. ഹേ കൃഷ്ണ, അല്ലയോ ഭഗവാനെ, കൃഷ്ണൻ കർഷിക്കുന്നവൻ എന്നാണ് എന്റെ വ്യുത്പത്തി പറയുന്നത്. കർഷണ കൃഷ്ണ, ആകർഷിക്കുന്നവൻ, പാപങ്ങളെ ആകർഷിക്കുന്നവൻ, ഭക്തന്മാരുടെ പാപങ്ങളെ ആകർഷിക്കുന്നവൻ എന്നും മറ്റവന് അർത്ഥം പറയുന്നുണ്ട്. അങ്ങനെയുള്ളവനായ അല്ലയോ കൃഷ്ണ, വിജയം ന കാംക്ഷേ, അഹം വിജയം ന കാംക്ഷേ, ഞാൻ വിജയത്തെ ആഗ്രഹിക്കുന്നില്ല. ഈ യുദ്ധത്തിൽ ശത്രുക്കളെ പരാജയപ്പെടുത്തി വിജയത്തെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ രാജ്യം ച ന കാംക്ഷേ, അഹം രാജ്യം ച ന കാംക്ഷേ, ഞാൻ രാജ്യവും ആഗ്രഹിക്കുന്നില്ല. സുഖാനി ച അഹം ന കാംക്ഷേ, സുഖങ്ങളെയും ഈ രാജ്യത്തെ നേടി രാജ്യ സുഖങ്ങളെയും സുഖഭോഗങ്ങളെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹേ ഗോവിന്ദ, ഗാം നിന്റെ വേദങ്ങളെ പരിപാലിക്കുന്നവൻ, വീണ്ടെടുത്തവൻ, ഗോക്കളെ പരിപാലിക്കുന്നവൻ, അറിവിനെ പരിപാലിക്കുന്നവൻ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് ഗോവിന്ദ ശബ്ദത്തിൽ. അല്ലയോ ഗോവിന്ദ, രാജ്യേന നഹക്കും, ഈ രാജ്യം കൊണ്ട് ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം? രാജ്യം കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് എന്താണ് ചോദിക്കുന്നതാണ് അടുത്ത് പറയുന്ന അടുത്ത ശ്ലോകങ്ങൾ. കാരണം യുദ്ധത്തിൽ ബന്ധുക്കളെല്ലാം മരിക്കും, പിന്നെ ദുഃഖസ്മരണകളായിട്ടാണ് ജീവിക്കുന്നത്, പിന്നെ ഈ രാജ്യം കൊണ്ട് എന്താ പ്രയോജനം എന്നാണ്. ഭോഗേഹി, രാജ്യത്തിലെ സുഖഭോഗങ്ങളെ കൊണ്ട് നഹ കിം, ജക്കിം പ്രയോജനം, ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം? ജീവിതേനവാ, ഇനി ജീവിതം കൊണ്ട് തന്നെ ഈ ഭയങ്കരമായ യുദ്ധം അവസാനിച്ച് ബന്ധുക്കളെല്ലാം മരിച്ച് പിന്നീട് ജീവിച്ചിരുന്നിട്ട് അവരെ കുറിച്ചുള്ള ദുഃഖ സ്മരണകളോടുകൂടി ജീവിച്ചിരുന്നിട്ട് എന്താ പ്രയോജനം? യുദ്ധശേഷം ജീവിക്കുന്നതിനും ഒരർത്ഥം കാണുന്നില്ല. എന്തുകൊണ്ട്? യേഷാം അർത്ഥേ, യേഷാം ആർക്ക് അർത്ഥേ വേണ്ടിയാണോ, യേഷാം അർത്ഥേ ആർക്ക് വേണ്ടിയാണോ, നഹ ഞങ്ങൾ രാജ്യം, രാജ്യത്തെ ഭോഗാഹ, രാജ്യത്തിലെ ഭോഗ്യവസ്തുക്കളെ, അനുഭവയോഗ്യമായ വസ്തുക്കളെ, സുഖാനി സുഖത്തെ, സുഖങ്ങളെയും കാംക്ഷിതം ആഗ്രഹിച്ചത് ആർക്കു വേണ്ടിയിട്ടാണോ, തേ അവർ, തേ ഇമേ ആ അവർ, ആരൊക്കെയാണ്? ആചാര്യ ആചാര്യന്മാർ, പിതര പിതൃക്കൾ, പുത്രാഹ പുത്രന്മാർ, നേരത്തെ പറഞ്ഞതുപോലെ പറയാണ്, തഥൈവ പിതാമഹ, പിതാമഹന്മാർ, മാതുലാഹ, ശുശുരാഹ, മാതുലൻ, അമ്മയുടെ സഹോദരന്മാർ, ശുശുരാഹ, ഭാര്യ, പിതാക്കന്മാർ, പൗത്രാഹ, പൗത്രന്മാർ, ശ്യാലാഹ എന്ന് ശ്യാലാഹ രണ്ടു തരത്തിലും പാഠമുണ്ട്. ചിലടത്ത് ശ്യാലാഹ എന്നാണ്. ഭാര്യ സഹോദരന്മാർ, ശ്യാലന്മാർ, സംബന്ധിനഹ, സംബന്ധികൾ, കുടുംബബന്ധമുള്ളവർ, തഥാ സംബന്ധിനഹ, ഇവരെല്ലാം എന്താണ്? തേ ഇമേ, ഇങ്ങനെയുള്ള ഇവരെല്ലാം പ്രാണാൻ, പ്രാണന്മാരെയും ധനാനി, സമ്പത്തിനെയും തെക്കുക, രണ്ടിനെയും ഉപേക്ഷിച്ചിട്ട് യുദ്ധേ അവസ്ഥിതാഹ, യുദ്ധത്തിൽ അവസ്ഥിതാഹ, തയ്യാറായി നിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ രാജ്യം കൊണ്ടും ഭോഗങ്ങളെ കൊണ്ടും എന്തിനേറെ ജീവിതം കൊണ്ടുപോലും പ്രയോജനമെന്ന് ഞാൻ കാണുന്നില്ല. ഈ സർവനാശകരമായ യുദ്ധം ത്തിന് ശേഷം ഇതൊന്നും സുഖത്തെ നൽകത്തില്ല, ഇതൊന്നും സന്തോഷത്തെ നൽകത്തില്ല. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ആഗ്രഹിച്ചത്, ഇത് വേണ്ടത്. ഇവരോട് കൂടി ചേർന്നാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടത്. ബന്ധുക്കളോടും പുത്രന്മാരോ ഇതെല്ലാവരും നശിക്കും. അർജുനൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് പിന്നീട് സംഭവിച്ചത്. കാരണം യുദ്ധം കഴിഞ്ഞപ്പോ കുരുക്ഷേത്രവും എല്ലാം ശ്മശാനതുല്യമായിപ്പോയി. അപ്പോൾ അവർക്ക് ബന്ധപ്പെട്ടവരെല്ലാം എല്ലാവരുടെയും വിയോഗം, അതിനെക്കുറിച്ചുള്ള ദുഃഖസ്മരണകളുമായിട്ട് തന്നെ ശേഷിച്ചവർക്ക് ജീവിക്കേണ്ടി വന്നു. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പറയുകയാണ്, ഇത് നിഷ്പ്രയോജനമാണ്, യുദ്ധം ആവശ്യമില്ലാത്തതാണ് എന്നാണ്. ഇവിടെ അർജുനൻ പറയുന്നത് വളരെ വിവേകപൂർവകമായ വാക്കുകളാണ്. സാധാരണഗതിയിൽ ഒരു യുദ്ധത്തിന് എതിരായി ബുദ്ധിയുള്ള വിവേകിയായി ഒരുവൻ ചിന്തിക്കുന്ന പറയുന്ന കാര്യങ്ങളാണ് അർജുനൻ ഇവിടെ പറയുന്ന. യുദ്ധം എന്ന സർവനാശകമാണ്, അത് ഒഴിവാക്കണം. സമാധാനമാണ് ആരും ആഗ്രഹിക്കുന്നത്. അർജുനൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിന് മറുപടി, ഈ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും മറുപടിയാണ് ഗീതയിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഗീത ഉപദേശത്തിന്റെ ഒന്നാം അധ്യായമായിട്ട് എടുക്കുന്നത്. ഇവിടെ ഉപദേശങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഒറ്റ വാക്യം മാത്രമേ ഉപദേശമായി പറയുന്നുള്ളൂ. പാർത്ഥ പശ്ചീതാൻ സമവേദാൻ കുരുൺ, ഇത്രേ പറയുന്നുള്ളൂ ഭഗവാൻ, മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഗീത ഉപദേശം, ആ ഉപദേശത്തിന്റെ പ്രഥമ അധ്യായമായിട്ട് ഉപദേശമൊന്നുമില്ലാത്ത ഈ ഭാഗം കൂടെ ചേർത്തിരിക്കുന്നു. മഹാഭാരതത്തിലെല്ലാം ഭഗവത്ഗീത പർവം എന്ന് പറയുന്ന ഭാഗത്തിലാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ മുൻ അധ്യായങ്ങളും ആ പർവത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഗീത ഉപദേശത്തിൽ ഉപദേശമില്ലാത്ത ഒരു അധ്യായം കൂടെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അതിന് കാരണം ഇവിടെ പറയുന്ന അർജുനന്റെ ഈ പ്രശ്നങ്ങൾക്കുള്ള സമാധാനമാണ് തുടർന്ന് വരുന്ന 17 അധ്യായങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. യുദ്ധത്തെക്കുറിച്ച് ഈ പറയുന്ന സർവനാശകമായ യുദ്ധം അർജുനന് അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നവർക്കൊക്കെ വാസ്തവത്തിൽ സുഖത്തെ കൊടുക്കുന്നു, സുഖത്തെ ഉണ്ടാക്കുകയില്ല എന്നാണ് അർജുനൻ പറയുന്നത്. അപ്പൊ ഇവിടെ ഇതിനെ ഈ ചോദ്യത്തെ മനസ്സിൽ വെച്ചും കൊണ്ടാണ് അടുത്ത് ഭഗവാൻ പറയുന്നത്, എന്താണ് സുഖം, എന്താണ് ദുഃഖം. അപ്പൊ ഒരാൾക്ക് എന്തിൽ നിന്നാണ് സുഖം കിട്ടുന്നത്, സുഖദുഃഖങ്ങളുടെ തലം ഏതാണ്, ദ്വന്ദ്വങ്ങൾ, അതിനുപരിയായിട്ടുള്ള തലം എന്താണ്. ഈ സംസാരത്തിൽ പ്രത്യേകിച്ചൊരു യുദ്ധമല്ല ഇവിടെ പറയുന്നത്, സർവനാശകമായൊരു യുദ്ധമാണ്. പക്ഷെ ഭഗവാൻ തുടർന്ന് ചർച്ച ചെയ്യുമ്പോൾ ഈ ഒരു യുദ്ധത്തെ അല്ല, ജീവിതത്തെ തന്നെ ഒരു യുദ്ധമായിട്ട് എടുത്തുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന സുഖദുഃഖങ്ങൾ, ജീവിതം തന്നെ യുദ്ധമാണ്. ആ യുദ്ധരൂപത്തിലാണ് ഗീതയിൽ അതിനെ ആവിഷ്കരിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന, ഇവിടെ അർജുനൻ വിഷാദമാണ്, ദുഃഖമാണ്. അർജുനൻ ദുഃഖിക്കുന്നതിന് യുദ്ധത്തിൽ നിന്നും ഉണ്ടാകുന്ന ദുഃഖങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട്. അപ്പോൾ ഭഗവാൻ മറുപടി പറയുമ്പോൾ എന്താണ്? പ്രത്യേകിച്ച് ഒരു യുദ്ധത്തിൽ നിന്നുണ്ടാകുന്ന ദുഃഖമല്ല, ജീവിതത്തിലെ തന്നെ ദുഃഖങ്ങൾ. ദുഃഖങ്ങളെല്ലാം ഒരുപോലെ, അതിന്റെ തീവ്രതയിൽ വ്യത്യാസം വരാം, എന്നാലും ദുഃഖരൂപത്തിലെല്ലാം ഒന്ന് തന്നെ. ആ സർവ്വദുഃഖങ്ങളെയും, യുദ്ധത്തിന്റെ ദുഃഖം മാത്രമാണ്, ആ സർവ്വദുഃഖങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യും, അതാണ് ഉപദേശിക്കുന്നത്. അവിടെ യുദ്ധം മാത്രമല്ല, ഇനി യുദ്ധത്തെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അർജുനൻ പറയുന്നത് എന്താണ്? ഞാൻ യുദ്ധം പറയുന്നത് ഈ യുദ്ധം ആവശ്യമില്ല, കാരണം ഇതിന്റെ ഫലങ്ങൾ എനിക്ക് ആവശ്യമില്ല എന്നാണ്. അപ്പോൾ യുദ്ധം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഇത് മനസ്സിൽ വെച്ചുകൊണ്ടടുത്ത് സമാധാനം പറയുന്നുണ്ട്. ആ യുദ്ധം എന്ന് പറയുന്നത് കേവലം ഒരു ഉദാഹരണമായിട്ട് മാത്രം എടുത്തിരിക്കുകയാണ്. വാസ്തവത്തിൽ ഗീതയുടെ മുഖ്യമായ വിഷയം യുദ്ധമല്ല. യുദ്ധമെന്ന് പറയുന്നിടത്തു കൂടി ഭഗവാൻ അവിടെ പറയുന്നത് എന്താണ്? സ്വധർമ്മം എന്നുള്ളതാണ്. ആ സ്വധർമ്മം ഉപേക്ഷിക്കണമോ അതും അനുഷ്ഠിക്കണമോ, ഇതാണ് ഗീതയിലെ ചർച്ചാ വിഷയം. ആ സ്വധർമ്മമായി യുദ്ധവും വരികയാണെങ്കിൽ അതും ഉപേക്ഷിക്കണമോ അതും അനുഷ്ഠിക്കണമോ, ഇതാണ്. സ്വധർമ്മമായിട്ട് എന്തുമാകാം, ക്ഷത്രിയനെ സംബന്ധിച്ച് യുദ്ധം സ്വധർമ്മമായി വരുന്നു. അത് യുദ്ധം ആര് എപ്പോ അത് ചെയ്യണം, എല്ലാവർക്കും യുദ്ധം ചെയ്യാൻ അവകാശമില്ല. യുദ്ധം ചെയ്യാൻ അതിന് അർഹതപ്പെട്ടവനേ ഉള്ളൂ. അത് എന്തിനു വേണ്ടി യുദ്ധം? ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ഒഴിവാക്കാൻ പറ്റാത്ത സന്ദർഭത്തിൽ വരുന്ന യുദ്ധം, അതും ധർമ്മയുദ്ധം. അങ്ങനെയുള്ള യുദ്ധവും ഒരാൾക്ക് കർത്തവ്യമായി വരുമ്പോൾ മറ്റെന്തിൻ്റെയെങ്കിലും പേരിൽ. ഇവിടെ ഇപ്പോൾ അർജുനൻ അതിനെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് മമതയുടെ പേരിലാണ്. മറ്റ് എന്തിൻ്റെയെങ്കിലും പേരിൽ സ്വധർമ്മത്തെ ഉപേക്ഷിക്കാൻ പാടില്ല. ഇത് ഈ ചോദ്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവസാനം പറയുന്നത്, സ്വധർമ്മേ നിധനം ശ്രേയം. സ്വധർമ്മത്തിൽ മരിച്ചാലും അത് ശ്രേയസ്സാണ്. സ്വധർമ്മാനുഷ്ഠാനത്തിൽ അത് ഇന്നതായിരിക്കണമെന്നില്ല, യുദ്ധമാണെങ്കിൽ അത്. ക്ഷത്രിയനു വേണ്ടി മാത്രമല്ല ഇത് ഉപദേശിക്കുന്നത്, സർവ്വ മനുഷ്യരാശിയും മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഓരോ മനുഷ്യനും അവൻ്റേതായ സ്വധർമ്മങ്ങളുണ്ട്. ആ സ്വധർമ്മങ്ങളിൽ നിന്നും ഇവിടെ അർജുനൻ തന്റെ സ്വധർമ്മമായി വന്ന യുദ്ധത്തിൽ നിന്നും പിന്തിരിയാൻ ഒരുങ്ങുകയാണ്. അത് അങ്ങനെ പിന്തിരിയാൻ പാടില്ല. അത് അതിന് കാരണം മമത, അല്ലെങ്കിൽ രാഗദ്വേഷങ്ങൾ. അതിനും കാരണമായി ഭാഷകാരൻ പറയും, ഞാനെന്നും എൻ്റേതെന്നുമുള്ള ചിന്ത അതിന് കാരണമായിരിക്കുന്ന അജ്ഞാനം. അപ്പോൾ അജ്ഞാനം അതിൽ നിന്നുണ്ടാകുന്ന അഹന്ത മമത ഇതെല്ലാം നിമിത്തം ഒരു ജീവൻ സ്വധർമ്മത്തിൽ നിന്നും പിന്തിരിയാൻ ആഗ്രഹിക്കുന്നു. സ്വധർമ്മം അനുഷ്ഠിക്കണം എന്ന് ഭഗവാൻ ഗീതയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് തന്നെ ഒരു ധർമ്മത്തെ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു അനുഷ്ഠാനമായിട്ടല്ല. അത് ഈശ്വരപ്രാപ്തിക്കുള്ള ഒരു സാധനമായിട്ടാണ് ഗീതയിൽ നിർദ്ദേശിക്കുന്നത്. എന്ന് വരുമ്പോൾ ജീവിതം ആകത്തന്നെ അത് ഏത് തലത്തിലായാലും ശരി, ഏത് ധർമാനുഷ്ഠാനമായാലും ശരി, സർവവും ഈശ്വരപ്രാപ്തിക്കുള്ള ഒരു സാധനമായി അനുഷ്ഠിക്കാനാണ് പറയുന്നത്. അത് യുദ്ധമായാലും ശരി, അതുകൊണ്ടാണ് ഗീതയെ മോക്ഷശാസ്ത്രം എന്ന് പറയുന്നത്. അർജുനൻ ഇവിടെ ഒരു സ്ഥലത്തും മോക്ഷത്തിനുള്ള ഉപായത്തെക്കുറിച്ച് ചോദിക്കുന്നില്ല. എങ്ങനെ മോക്ഷം നേടാം, അതിനുള്ള വഴി എന്താണ്, ഇതൊന്നും ചോദിക്കുന്നില്ല. പക്ഷെ ഭഗവാൻ ഉപദേശിക്കുന്നത്, ഉപദേശം മുഴുവൻ ജീവിതത്തെ മോക്ഷമാർഗമായി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പോൾ അർജുനൻ ഇവിടെ ആവശ്യപ്പെടുന്നത് തനിക്ക് ത്യാഗം, യുദ്ധത്തെ ത്യജിക്കാൻ ആഗ്രഹിക്കുകയാണ്. ത്യാഗമാണ് അർജുനൻ ഇവിടെ ഇപ്പോൾ ആവശ്യപ്പെടുന്നു ഭഗവാനോട്, ഞാനിതൊക്കെ ത്യജിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ത്യാഗത്തെ ഇവിടെ ഭഗവാൻ അംഗീകരിക്കുന്നില്ല, സ്വധർമ്മത്യാഗത്തെ അംഗീകരിക്കുന്നില്ല. ഒരു കർമ്മം സ്വധർമ്മമായി ഒരു ജീവൻ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിനെ ത്യജിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇത് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ ഭൗതികമായ ഫലങ്ങളെ വിലയിരുത്തിക്കൊണ്ടല്ല. യുദ്ധം ലാഭത്തെ ഉണ്ടാക്കുമോ നഷ്ടത്തെ ഉണ്ടാക്കുമോ, ഇത്തരം ഭൗതികമായ അതിൻ്റെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും തമ്മിൽ സംബന്ധിച്ചുള്ള വിലയിരുത്തിക്കൊണ്ടല്ല ഇവിടെ ഗീതയിൽ ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നു. നമ്മുടെ മുമ്പിൽ യുദ്ധം എന്നൊരു വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനെ ചർച്ച ചെയ്യുന്നു. അതിൻ്റെ ഭൗതികമായ ലാഭങ്ങൾ എന്തൊക്കെ അതിൽ നിന്നുണ്ടാകും, നഷ്ടമുണ്ടാവും ലാഭം ഉണ്ടാവും എന്നൊക്കെയാണ്. പക്ഷെ ഗീതയിൽ യുദ്ധം എന്ന് പറയുന്ന ഒരു വിഷയത്തെ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ ഭൗതികമായ മുഖ്യമായി ഭഗവാൻ ഇടയ്ക്ക് പറയുന്നുണ്ട് രണ്ടാം അധ്യായത്തിൽ, ഇനി നീ യുദ്ധം ചെയ്താൽ നിനക്ക് സ്വർഗം കിട്ടും. അർജുനന്റെ ഈ അവസ്ഥയിൽ നിന്ന് മാറുന്നതിന് വേണ്ടി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഗീതയിൽ മുഖ്യമായിട്ട് അതിനെ ലക്ഷ്യം വെച്ചല്ല ചർച്ച മുന്നോട്ട് നീങ്ങുന്നു. ലാഭാലാഭങ്ങളെ കുറിച്ച് ചിന്തിച്ചെല്ലാം മറിച്ച് അതൊന്നും ചിന്തിക്കാതെ അർജുനൻ ഇവിടെ പറയുന്നത് രാജ്യം സുഖങ്ങൾ ഇതെല്ലാം കൊണ്ട് പ്രയോജനമില്ലെന്നാണ്. അപ്പോൾ യുദ്ധത്തിന് തുടങ്ങുന്നത് രാജ്യത്തിനും സുഖഭോഗങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു തുടക്കം തന്നെ ശരിയല്ല എന്നാണ്. യുദ്ധമെന്നല്ല, ഒരു പ്രവൃത്തിയുടെയും അത്തരം ഫലങ്ങളിലുള്ള ആസക്തി ആയിരിക്കരുത് ഒരിക്കലും കർമ്മത്തിന് പ്രേരകമായി തീരേണ്ടത്. മറിച്ച് കർമ്മം അവനവന്റെ അന്തക്കരണ ശുദ്ധിക്ക് ഉള്ള ഒരു ഉപായമായിട്ട് മാത്രമേ കർമ്മങ്ങൾ സ്വീകരിക്കാവൂ, ഏത് വലിയ കർമ്മമായാലും എന്നാണ് ഗീത പറയുന്നത്. അപ്പോൾ സുഖത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ് യുദ്ധത്തിന് തുടങ്ങിയത്. ആ യുദ്ധം ദുഃഖകരമാണെന്ന് മനസ്സിലായപ്പോൾ യുദ്ധത്തെ ത്യജിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് സാധാരണ ഒരു മനുഷ്യന്റെ ചിന്തയാണ്. പക്ഷെ ഭഗവാൻ പറയുന്നത് എന്താണ്, യുദ്ധമൊന്നല്ല ഏത് കർമ്മമായാലും ശരി, യുദ്ധത്തിനെ പ്രത്യേകിച്ച് പരാമർശിക്കാതെ തന്നെ പറയും, അതിന്റെ ഫലത്തെ ഫലത്തിലൂന്നി ആ ഫലങ്ങളെ കണക്ക് കൂട്ടി അല്ല, ഭൗതികമായ നേട്ടങ്ങളെ കണക്കിലെടുത്തുകൊണ്ടല്ല ഒരാൾ കർമ്മമണ്ഡലത്തിൽ നിൽക്കേണ്ടത്. പിന്നെ ആ കർമ്മം തൻ്റെ ചിത്തശുദ്ധിക്ക് എങ്ങനെ ഉപകരിക്കുന്നു അതാണ് നോക്കേണ്ടത്. കാരണം കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധം അത് സ്വാഭാവികമാണ്. കർമ്മം ഫലത്തെ ആവശ്യം ഉണ്ടായിക്കോളും, നമ്മളത് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. സത്കർമ്മങ്ങൾ സൽഫലത്തെയും ദുഷ്കർമ്മങ്ങൾ ദുഷിച്ച ഫലത്തെയും ഉണ്ടാകും. മനുഷ്യനതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. മനുഷ്യൻ ചിന്തിക്കേണ്ട എന്താണ്, ഈ കർമ്മങ്ങൾ എങ്ങനെ മോക്ഷമാർഗത്തിൽ ഉപകാരികളായിത്തീരും, കർമ്മങ്ങൾ എങ്ങനെ ചിത്തശുദ്ധിക്ക് ഉപകരിക്കും, ആ രീതിയിൽ കർമ്മങ്ങളെ അനുഷ്ഠിക്കുക. ഈ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്നത്. എന്ന് വരുമ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞു വരുന്ന രീതിയിൽ ഗീത യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ഒന്നല്ല. ഗീതയിൽ വാസ്തവത്തിൽ നമ്മൾ സാധാരണ കരുതുന്ന തരത്തിലുള്ള യുദ്ധമേ ഇല്ല. ഇവിടെ യുദ്ധമുണ്ട്, പക്ഷെ നമ്മൾ സാധാരണ കരുതുന്ന തരത്തിലുള്ള അടിപിടി യുദ്ധമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. അർജുനനെ കർമ്മോന്മുഖമാക്കുന്നു. പക്ഷെ ആ കർമ്മോന്മുഖമാക്കുക എന്ന് പറയുന്നത് ഒരു ജീവനെ സ്വധർമ്മ നിഷ്ഠനാക്കുകയാണ്. അവിടെ യുദ്ധം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല, അത് മറ്റേതൊരു കർമ്മം പോലെയുള്ളൂ. ഏതൊരു കർമ്മവും സ്വധർമ്മം എന്നുള്ള നിലയ്ക്കാണ് ഗീതയിൽ വിലയിരുത്തുന്നത്. അത് യുദ്ധമായാലും ശരി, സമാധാനമായാലും ശരി, രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. കർമ്മത്തിന്റെ സ്വഭാവത്തിന് വ്യത്യാസമില്ല. ജീവന്റെ വാസനയ്ക്കനുസരിച്ച് അത് ജീവന്റെ സ്വധർമ്മമാണോ എന്നുള്ള ഒരു കാര്യമേ ഇവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടിവിടെ പറയുന്ന ഈ പൂർവപക്ഷങ്ങൾ, ഈ ന്യായവാദങ്ങൾ നമ്മൾ ഭൗതികമായ തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം അർത്ഥവത്താണ്. ഒരു യുദ്ധത്തിനെതിരായി ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നിഷേധിച്ചിട്ട് അർജുനന്റെ ഈ ന്യായവാദങ്ങളെല്ലാം ഖണ്ഡിച്ചിട്ട് വീണ്ടും അർജുനനെ യുദ്ധത്തിലേക്ക് തള്ളിവിടണമായിരുന്നു എന്നൊക്കെ പല നിരൂപകന്മാരും ചോദിക്കാറുണ്ട്. വാസ്തവത്തിൽ ഭഗവാൻ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നമുക്ക് വളരെ ന്യായപൂർണങ്ങളെന്ന് തോന്നുന്ന ഈ വാദങ്ങളെ സമാധാനം പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരിടത്തും പരാമർശിക്കുന്നേയില്ല. ആശ്രമം ഇതിനുള്ള സമാധാനങ്ങളെല്ലാം പറയുന്നുണ്ട്. കാരണം അർജുനന്റെ ചോദ്യങ്ങളെല്ലാം തികച്ചും ഭൗതികമായ തരത്തിൽ നിന്നുകൊണ്ടാണ്. ഭഗവാന്റെ മറുപടി പൂർണ്ണമായും ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട്, അത് തികച്ചും ഭൗതികമായ തലത്തിൽ നിൽക്കുന്നതാണ് പ്രശ്നം. സമാധാനം എന്ന് പറയുന്നത് പൂർണ്ണമായും ആത്മീയ തലത്തിൽ. ഇതാണ് ഈ ചോദ്യങ്ങളും ഇനി വരാൻ പോകുന്ന മറുപടിയും തമ്മിലുള്ള വ്യത്യാസവും ബന്ധവും. അതാണ് ഇത് രണ്ടും ഒരേ തലത്തിൽ ഭൗതികമായ തലത്തിൽ ചിന്തിക്കുന്ന ഒരാള് ഭഗവാന്റെ മറുപടിയും ഭൗതികമായി തന്നെ കാണുകയാണെങ്കിൽ ഇത് പൊരുത്തക്കേട് കാണും. പക്ഷെ ഇതിനെ രണ്ടിനെയും അർജുനൻ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളുടെ ഒന്നും ആത്മീയ തലത്തിൽ എത്തിച്ചേരുന്നില്ല. ആത്മീയ തലത്തിൽ നിന്നുകൊണ്ടൊരു ചോദ്യമില്ല. ഇവിടെ ഏതെങ്കിലും ഒരു വരിയിൽ നമുക്ക് കാണാൻ കഴിയത്തില്ല ഭഗവാൻ എങ്ങനെയാണ് മോക്ഷം കിട്ടുന്നത്. ചോദിക്കുന്നില്ല എന്താണ് സാധനകൾ, എന്താണ് നിത്യാനിത്യ വസ്തു, ഒന്നും ചോദിക്കുന്നില്ല. പക്ഷേ ഭഗവാന്റെ മറുപടിയിലാണെങ്കിലോ ആത്മീയ തലം മാത്രമേ ഉള്ളൂ. ഭൗതികമായ യുദ്ധമോ ജയമോ പരാജയമോ ഒന്നുമില്ല. അതിനെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയും എന്താണ് അതിനപ്പുറം പോവുക എന്നുള്ളതാണ്. അതാണ് ഉപദേശം തുടങ്ങുമ്പോൾ ആദ്യം തന്നെ പറയുന്നത്. ത്വം അന്വശോച, നീ ശോചിക്കുന്നു. പ്രജ്ഞാവാദാൻ ഭാഷസേച, വിവേകം ഇവരുടെ വാക്കുകളെ പറയും ചെയ്യുന്നു. ഇവിടെ ഈ പറയുന്നതിനെ സൂചിപ്പിച്ചാ പറയുന്നത് നീ വിവേകികൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു, അതേസമയം ദുഃഖിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും ഒരു സ്ഥലത്ത് ഒരുമിക്കാൻ സാധ്യതയില്ല. വിവേകിക്ക് ദുഃഖം പാടില്ല, സംസാരിക്കുന്ന വിവേകിയെപ്പോലെ ദുഃഖിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വിവേകിയെപ്പോലെ സംസാരിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നതിനെയാണ് ഭൗതിക വാദം, ഭൗതിക ചിന്ത എന്ന് പറയുന്നത്. അപ്പൊ അർജുനനിവിടെ പൂർണ്ണമായ ഒരു ഭൗതിക ചിന്തയിൽ നിന്നുകൊണ്ടാണ് തന്റെ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത്. പക്ഷെ ഇതിനപ്പുറമുള്ള അർജുനന് പിടികിട്ടാത്ത ഒരു ആധ്യാത്മിക തലത്തിൽ മറുപടി പറയുന്നതാണ് ഗീത. മോക്ഷശാസ്ത്രം ഗീതയെ പറയുന്നു. മോക്ഷത്തെക്കുറിച്ച് ചോദിക്കാത്ത ഒരാളിന് മോക്ഷത്തെ ഉപദേശിക്കുന്നു. ഗീതയ്ക്ക് ഒരു അപൂർവതയുണ്ട്, അതും അതാണ്. അവസാനം ഒറ്റ വാക്കിൽ അർജുനൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ശിഷ്യസ്തേകം സാധിമ, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, എന്നെ ഉപദേശിക്കുന്നു. എന്ന് വെച്ചാൽ ഈ സങ്കടത്തിൽ നിന്ന് കരകയറാനുള്ള മാർഗം എന്താണ് ഉപദേശിക്കുന്ന, ഈ വൈതരണയിൽ നിന്ന് കരകയറാൻ പക്ഷെ അതിന്റെ അർജുനൻ പോലും വിവക്ഷിക്കാത്ത തരത്തിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ ആ ചോദ്യത്തെ കാണുന്നതും അതിന് സമാനം പറയുന്നു. ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം അത് മനസ്സിലായിക്കൊണ്ട് വേണം നമ്മൾ ഗീതയിലേക്ക് കടക്കാൻ. അപ്പോൾ നമ്മുടെ ഒരു ജീവന്റെ ജീവിതത്തിന് ഭൗതികമായ എല്ലാ പ്രശ്നങ്ങൾക്കും ആത്മീയമായ ഒരു സമാധാനത്തിന്റെ തലം അതുണ്ടെന്നുള്ളതാണ് ഗീത നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർജുനൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ത്യാഗം, അർജുനൻ ഇവിടെ പറയുന്നത് എന്താണ്? നജശ്രേയോന് പശ്യാം, ഞാനൊരു ശ്രേയസ്സും കാണുന്നില്ല ഈ യുദ്ധം കൊണ്ട് വെച്ച് യുദ്ധത്തെ ഞാൻ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഒഴിവാക്കുകയും ചെയ്യുന്നത്. വിസർജ്യ സശരം ചാപം അവസാനത്തെ വരി പറയുന്നതാണ്. ശരത്തോടുകൂടി വില്ലിനെ ഉപേക്ഷിച്ചിട്ട് രഥോപസ്ഥ ഉപാവശ്യം തേരത്തടത്തിൽ ഇരുന്നു എന്നാണ്. അപ്പോൾ കർമ്മത്തെ പൂർണ്ണമായി ഇവിടെ തിരിച്ചിരിക്കുകയാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ത്യാഗത്തെ ഭഗവാൻ അംഗീകരിക്കുന്നുണ്ട്. സ്വധർമ്മത്തിന്റെ ബാഹ്യമായ ത്യാഗം. ആ സമയം ഗീത പഠിപ്പിക്കുന്ന എന്താണ്? ഏറ്റവും പരമമായ ത്യാഗത്തെയാണ്. അർജുനൻ ഏതൊരു ത്യാഗത്തെയാണോ സ്വീകരിച്ചത്, ഭഗവാൻ ആ ത്യാഗത്തെ നിഷേധിച്ചിട്ട് അതിനംഗീകരിക്കുന്നില്ല. അംഗീകരിക്കാതെ അർജുനൻ ഏറ്റവും പരമമായ ത്യാഗത്തെ ഇവിടെ ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഭൗതികമായ ഒരു തലത്തിൽ നേട്ടങ്ങളെയും കൂട്ടങ്ങളെയും എല്ലാം ചിന്തിച്ച് വിശകലനം ചെയ്ത് അർജുനന്റെ പ്രശ്നങ്ങളെ, അർജുനനോട് ഉന്നയിക്കുന്ന ഈ പൂർവപക്ഷങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അടുത്തിനി പറയുന്ന ഭഗവാന്റെ സമാധാനങ്ങൾ നമുക്ക് പിടികിട്ടാതെ വരും. ഇതിലെ ഓരോ വാക്കുകളെയും മനസ്സിൽ വെച്ചും കൊണ്ട് എന്നാൽ അതിനെ പുറത്ത് പറയാതെയാണ് അടുത്ത് ഉപദേശിക്കുന്നത്, ഭഗവാൻ ഉപദേശിക്കുന്നു. അപ്പൊ ഈ സർവ പ്രശ്നങ്ങൾക്കും അർജുനൻ ഒരു സമാധാനം കൊടുക്കുന്നു. അത് ഈ സർവ അർജുനന്റെ പ്രശ്നങ്ങളെയും മോക്ഷമാർഗത്തിനുള്ള ഒരു ഉപായം എന്നുള്ള നിലയ്ക്ക് നോക്കിക്കാണാനാണ് ഭഗവാൻ അർജുനോട് ആവശ്യപ്പെടുന്നത്. ഈ ഒരു കാര്യമില്ല സർവത്തെയും. അപ്പൊ ജീവിതം തന്നെ മോക്ഷമാർഗത്തിനുള്ള ഒരു ഉപായമായി എടുക്കുക എന്നാണ്. ബാഹ്യമായിട്ടുള്ള ത്യാഗങ്ങൾക്കൊന്നും അവിടെ വലിയ പ്രസക്തിയില്ല. സ്വധർമ്മമാണെങ്കിൽ അത് ത്യജിക്കാനും പാടില്ല. അതാണ് ഗീതയുടെ മറ്റൊരു അപൂർവത. കാരണം സാധാരണ ഉപദേശങ്ങൾ ഗുരു ശിഷ്യന് ഉപദേശിക്കുന്നു, അത് ഏകാന്തത്തിൽ വളരെ സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ ശിഷ്യനും ഗുരുവുമെല്ലാം വളരെ അവധാനതയോടുകൂടി ഏകാഗ്രതയോടുകൂടി ഉപദേശിക്കുകയും അതിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ മറ്റ് ആത്മീയ ഗ്രന്ഥങ്ങളിലും എല്ലാം കാണുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ, ഇവിടെ യുദ്ധമധ്യത്തിലാണ്. ഒരിക്കലും സാധാരണഗതിയിൽ വ്യാസൻ ഈ സൃഷ്ടിച്ചിരിക്കുന്ന പശ്ചാത്തലം, ഒരിക്കലും ഒരു ആത്മവിദ്യ ഉപദേശിക്കുന്നതിന് പശ്ചാത്തലമില്ല. ആത്മവിദ്യ അന്വേഷിച്ച ആൾക്കാർ പോകുന്നത് വനങ്ങളിലാണ്, ആശ്രമങ്ങളിലും വനങ്ങളിലും. എന്തുകൊണ്ട്? അവിടെ സമാധാനമാണ്, അന്തരീക്ഷമൊക്കെ ശാന്തമാണ്, അവിടെ വെച്ചാണ് ഇത് പറയേണ്ടതും കേൾക്കേണ്ടതും എന്നാണ്. പക്ഷെ ആ നമ്മുടെ സാധാരണ ധാരണകളെയൊക്കെ തിരുത്തിയിട്ടാണ് ഇവിടെ വ്യാസൻ മറ്റൊരു പശ്ചാത്തലം അവതരിപ്പിക്കുന്നത്. യുദ്ധരംഗം വളരെ ഹിംസാത്മകമായ യുദ്ധം നടക്കുന്ന ആ രംഗത്ത് ഇതിനെ ഉപദേശിക്കുകയാണ് ആത്മവിദ്യ. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ആത്മവിദ്യ ഉപദേശിക്കുന്ന മറ്റൊരു ദൃഷ്ടാന്തം നമുക്ക് കാണാൻ കിട്ടത്തില്ല. ഈ വ്യാസന്റെ ഈ പശ്ചാത്തല നിർമ്മാണം, അതാണ് ഗീതയുടെ മറ്റൊരു അപൂർവത. ഇത് സൂചിപ്പിക്കുന്നതിന് എന്താണ്? അതായത് ആത്മീയതയ്ക്ക് അന്നത്തെ ആ ചരിത്രത്തിൽ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ ഒരു പുതിയൊരു മാനം, ഇത് ഏകാന്തതയിൽ അല്ല. ജീവിതത്തിന്റെ, മനുഷ്യ ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും അവൻ ആത്മീയതയെ സ്വീകരിക്കാം. ജീവിതത്തിന്റെ ഏത് മാർഗവും ഏത് തലവും മോക്ഷ മാർഗമായി കരുതാം എന്ന് വ്യക്തമായി ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മഹാഭാരതത്തിൽ തന്നെ ധാരാളം ഗീതകളുണ്ട്, എത്രയോ ഗീതകൾ, ഗീതോപദേശങ്ങളുണ്ട്. അതെല്ലാം മറ്റ് ഗീതകൾ, ഒരു ഗീതയിലും ഇത്തരം ഒരു പശ്ചാത്തലം നമ്മൾ കാണത്തില്ല. ശാന്തിപർവ്വത്തിൽ മറ്റ് ഒരുപാട് ഗീതകൾ ഉപദേശിക്കുന്നുണ്ട്, ഹംസഗീത, വ്യാധഗീത, ഒരുപാട് ഗീതകൾ. അവിടെ നിന്ന് യുദ്ധമധ്യത്തിൽ നിന്നുകൊണ്ട്, ഹിംസാത്മകമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ശാന്തി മന്ത്രങ്ങൾ പറയുക, അത് വേറൊരിടത്തും കാണത്തില്ല. അപ്പോൾ ഈ ഗീതയുടെ ഈ അപൂർവത അത് സൂചിപ്പിക്കുന്ന അതാണ്. എന്താണ് മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ എവിടെ നിൽക്കുന്നു? അവന്റെ ഭൗതികമായ ജീവിതത്തിൽ അവിടെ തന്നെ അവന് ഒരാത്മീയ അടിത്തറ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിനാ ജീവിതത്തെ അതവന്റെ സ്വധർമ്മമാണെങ്കിൽ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല എന്നാണ്. അത് ഗീതയുടെ മറ്റൊരു അപൂർവതയാണ്. അർജുനൻ എന്താണ് പ്രജ്ഞാവാദാൻ, വിവേകികളുടെ വാക്കുകൾ പറയും പക്ഷെ ദുഃഖിക്കുകയും ചെയ്യും. ഒരു സാധാരണ ജീവനെ സംബന്ധിച്ചിടത്തോളം ഈ വിവേകത്തിന്റെ തലം, വിവേകത്തിന്റെ ചിന്താ തലം, അത് തന്നെയാണ് ദുഃഖത്തിന്റെയും തലം. വെളിച്ചമുള്ളടത്ത് ഇരുട്ടുമുണ്ടെന്ന് പറയുന്നത്. എവിടെയാണ് വിവേകം ഇരിക്കുന്നത്? അവിടെ തന്നെയാണ് അവിവേകം ഇരിക്കുന്നത്. അതും ഈ ഭാഗത്ത് സൂചിപ്പിക്കുകയാണ്. ഇനി വരുമ്പോൾ അത് വ്യക്തമാക്കുകയും ചെയ്യും. അതായത് മനുഷ്യന് രണ്ട് തലങ്ങൾ. ഒന്ന് ദ്വന്ദ്വാത്മകമായ തലം, മനുഷ്യ ജീവിതത്തിന്റെ രണ്ട് തലങ്ങൾ, അതാണ് ഗീതയിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ പൂർവപക്ഷമായി അവതരിപ്പിക്കുന്ന ഇത് ദ്വന്ദ്വാത്മകമായ തലമാണ്. ദ്വന്ദ്വരൂപത്തിൽ, അതായത് നന്മയും തിന്മയും, വിദ്യയും അവിദ്യയും, അറിവും അറിവ് കേടും, സുഖവും ദുഃഖവും എല്ലാം ഇരിക്കുന്ന ഈ തലം സാധാരണ ജീവിതത്തിൻ്റെതായ തലം. ഇവിടെയാണ് ഇതെല്ലാം ഇരിക്കുന്നത്. നമ്മൾ പറയും അയാൾ അറിവുള്ളവനാണ്. നമ്മുടെ മനസ്സിലാക്കിക്കൊണ്ടും അയാളുടെ അറിവ് കേടുമുണ്ട്, അറിവില്ലായ്മയും ഉണ്ട്. അറിവുള്ളിടത്ത് അറിവില്ലായ്മയിരിക്കും. ഭഗവാൻ പറയുന്നത്, ഗീതയിൽ ഉപദേശിക്കുന്ന ആത്മീയ തലം എന്ന് പറയുന്നത് എന്താണ്? അതിതല്ല. ദ്വന്ദ്വാതീതോ വിമത്സര എന്നെല്ലാം പറഞ്ഞ് ഭഗവാൻ ഉപദേശിക്കുന്നതിന് ഈ ദ്വന്ദ്വാതീതമായ തലമാണ്. അപ്പൊ നമ്മുടെ ഈ ജീവിതത്തിന്റെ ദ്വന്ദ്വാത്മകമായ ഈ തലത്തിൽ തന്നെ ദ്വന്ദ്വാതീതമായ ഒരു തലമുണ്ടെന്നാണ്. അർജുനൻ തന്റെ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത് ഈ ദ്വന്ദ്വാത്മകമായ തലത്തിൽ നിന്നുകൊണ്ടാണ്. ഭഗവാൻ തന്റെ സമാധാനം, ഉപദേശങ്ങളെല്ലാം നടത്തുന്നത് ദ്വന്ദ്വാതീതമായ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ഒരു തലമുണ്ട് എന്നർത്ഥം. അപ്പൊ സാധാരണ നമ്മൾ വിവേകികളാകുന്നത് ഈ ദ്വന്ദ്വാത്മകമായ തലത്തിൽ നിന്നുകൊണ്ടാണ്. വിവേകങ്ങളെല്ലാം സ്വീകരിക്കുന്നു. ഈ ഒന്നാം അധ്യായത്തിന്റെ സാരം, അതിനെക്കുറിച്ച് പറയുന്നിടത്ത് അഭിനവഗുപ്താചാര്യന്റെ ഗീതാവ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വിദ്യാവിദ്യയെ ദ്വയം തെക്തുക നിർവിവേകോ ഭവേത് മുനി. വളരെ ശ്രദ്ധേയമായൊരു ഉപദേശം. ഇവിടെ അർജുനന്റെ പ്രശ്നങ്ങളും ഇനി ഭഗവാൻ പറയാൻ പോകുന്ന മറുപടി, ഇത് രണ്ടും കൂടെ കണക്കിലെടുത്തുകൊണ്ട് പറയുന്നതാണ്. വിദ്യാവിദ്യയെ ദ്വയന്തക്തു. അർജുനൻ ഇവിടെ വിദ്വാനാണ്, ഭഗവാൻ അടുത്തത് സൂചിപ്പിക്കുന്നു. അർജുനൻ പറയുന്നതെല്ലാം യുക്തിയുക്തങ്ങളായ കാര്യങ്ങളാണ്, ന്യായപൂർണങ്ങളായ കാര്യങ്ങളാണ്, വിദ്യയുടെ തലമാണ്. പക്ഷെ അവിടെ അങ്ങനെ പറയുന്നവനിൽ തന്നെ ഒരവിദ്യയുടെ തലവും കാണുന്നുള്ളതാണ് ദുഃഖം. അവിടെ അർജുനൻ പറയുന്നുണ്ടല്ലോ, സീദന്തി മമ ഗാത്രാൻ മുഖഞ്ച പരിശിഷ്യതി എന്ന് പറയുന്നു. ദുഃഖത്തിന്റെ തലം, അവിദ്യയുടെ തലം. അതേസമയം വിദ്യയുടെ തലവും കാണുന്നുണ്ടെന്നാണ് അടുത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. യഥാന്നഹന്തമിച്ഛാമി, ഞാൻ ഹിംസയെ ആഗ്രഹിക്കുന്നില്ല, യുദ്ധത്തെ ആഗ്രഹിക്കുന്നില്ല, സമാധാനത്തെ ആഗ്രഹിക്കുന്നു, രാജ്യം വേണ്ട, സുഖം വേണ്ട, ത്യാഗത്തിന്റെ വിവേകത്തിന്റെ ഒക്കെ തലമാണ്. ആ ഭാഷയിലാണ് പറയുന്നത്. രാജ്യവും ഭോഗവും സുഖങ്ങളും ഒന്നും വേണ്ട എന്നൊരാൾ പറയുമ്പോൾ അയാളുടെ പരമമായ വൈരാഗ്യത്തെ കാണിക്കുകയാണ്. ഇതാണ് വിദ്യയുടെ തലം. അതേസമയം അവിദ്യയുടെ തലം നേരിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. അതാണ് സീതന്തി മമഗാത്രാണ് മുഖഞ്ച പരിശിഷ്യതി. രണ്ട് തലങ്ങൾ. അതുകൊണ്ട് ആചാര്യൻ പറയുന്നത് എന്താണ്? ഇവിടെ നമ്മള് വ്യാസൻ നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ഈ വിദ്യാവിദ്യ, ഈ വിദ്യയും അവിദ്യയും. സാറിന് എല്ലാ മനുഷ്യന്റെ കയ്യിലും ഉണ്ട് വിദ്യാവിദ്യയും. ഓരോ ജീവനിലും ഉണ്ട്. അതായത് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വൈതരണി വരുമ്പോൾ, അങ്ങനെ ഒരാളെ കിട്ടിയാൽ അയാളെ ഉപദേശിക്കാൻ തക്കെയുള്ള വിദ്യ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ആരുപദേശിക്കും? ഒരാൾക്കൊരു ബുദ്ധിമുട്ട് പ്രയാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അയാളെ ഉപദേശിക്കാൻ പറ്റും. കാരണം അതിനുള്ള അറിവ് വിദ്യ കയ്യിലുണ്ട്. അതിന് പ്രത്യേകിച്ച് മറ്റൊരാളുടെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല. അതിനെ അതിജീവിക്കാനുള്ള മാർഗങ്ങളെല്ലാം ഉപദേശിക്കും. അതാണ് വിദ്യ. സർവ്വ മനുഷ്യനുള്ളതാണ്, ഒരിടത്തു നിന്ന് പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതേ പ്രശ്നം തനിക്ക് വരുമ്പോൾ ആ ഉപദേശം തന്നിൽ ഫലപ്രദമാകത്തില്ല. അതാണ് അവിദ്യ എന്ന് പറയുന്നത്. മറ്റൊരാൾക്ക് ഉപദേശിക്കുന്ന കാര്യം അതേ വിഷമം തന്നിൽ വരുമ്പോൾ താൻ പകരിപ്പോകും. പലരും പറയാറുണ്ട്, എത്രയോ പേര് ഞാൻ ഉപദേശിച്ചാണ്, പക്ഷെ എനിക്ക് വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അത് അവിദ്യയുടെ തലം. അപ്പൊ വിദ്യയുടെ തലവും ഉണ്ട്. ഇപ്പൊ അർജുനന്റെ മുമ്പിൽ വേറൊരാളാണ് യുദ്ധരംഗത്ത് നിന്നിങ്ങനെ പതറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ ഉപദേശിച്ചാലും നല്ലതായിട്ട് അർജുനൻ ഉപദേശിക്കും. അങ്ങനെയല്ല, യുദ്ധം ചെയ്യണം, മറ്റു കാര്യങ്ങളെല്ലാം ഉപദേശിക്കും. പക്ഷെ അർജുനന് സ്വയം വന്നപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് അവിദ്വാന്റെ വിദ്യ, വിദ്യയുടെയും അവിദ്യയുടെയും തലം എന്ന് പറയുന്നു. ഇത് ജീവന്മാരിൽ കൂടിയും കുറഞ്ഞും ഇരിക്കും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇത് ഇങ്ങനെയാണ് നേരത്തെ പറഞ്ഞത്, ദ്വന്ദ്വാത്മകമായ തലം. ദ്വയം തെക്വ, ഇതിനെ രണ്ടിനെ ഉപേക്ഷിച്ചിട്ട് മുനിഹി എന്നൊരു വിവേകോ ഭവേ. ദ്വന്ദ്വാതീതമായ ഈ വിവേകങ്ങൾക്ക്, വിദ്യ അവിദ്യ എന്നുള്ള വിവേകങ്ങൾക്കുപരിയായിട്ടുള്ള മറ്റൊരു തലം അതിലെത്തിച്ചേരുന്നു. അതിനാണ് ഭഗവാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്, സുഖദുഃഖേ സമയകൃത്വ ലാഭാലാഭ എന്നെല്ലാം പറയുന്ന ഉപദേശങ്ങളെല്ലാം നിർദ്ദന്തു നിർമ്മമോ ഭൂത്വ എന്നെല്ലാം പറയുന്ന ഉപദേശങ്ങളെല്ലാം പറയുന്ന മറ്റൊരു തലത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. മുനി അങ്ങനെയായി തീർന്നു എന്നാണ്. അതാണ് ഈ ഒന്നാം അധ്യായത്തിന്റെ സാരമായി വ്യാസഭഗവാൻ അവതരിപ്പിക്കുന്നതാണ്, ആ നിർവിവേകാവസ്ഥ. അത് നമുക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും അർജുനന്റെ ഈ മാനസികാവസ്ഥയെ തുറന്നു കാട്ടുന്നത് വ്യാസഭഗവാൻ. അത് ഒറ്റ വാക്കിൽ ഭഗവാൻ പരാമർശിക്കും. എന്താണ്? അശോച്യാൻ അന്യശോചസ്തു പ്രജ്ഞാവാദാംശ ഭാഷസി. ഇത്രയും പറയുമ്പോൾ ഈ അർജുനന്റെ ഈ എല്ലാ വാദമുഖങ്ങൾക്കും മറുപടിയാണ്. നീ വിവേകിയായി സംസാരിക്കുന്നു, ദുഃഖിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് ഈ പറയുന്ന ദ്വന്ദ്വാത്മകമായ തലം. അപ്പൊ സാധാരണ വിവേകികളിലെല്ലാം, ഉപദേശകന്മാരിലെല്ലാം, എല്ലാവരും ഈ തലത്തിലാണ് നിൽക്കുന്നത്. ഉപദേശിക്കുന്നവരല്ല. സാധാരണ മനുഷ്യരുടെ കാര്യം പറയുകയാണ്, അവരുപദേശിക്കും പക്ഷേ ദുഃഖിക്കുകയും ചെയ്യും. അർജുനനും അതുപോലെ തന്നെയാണ്. ഇവിടെ പല കാര്യങ്ങളും അർജുനനി പറയുമ്പോൾ ഭഗവാനെ തന്നെ ഉപദേശിക്കുന്ന തരത്തിലാണ് അടുത്ത് സംസാരിക്കുന്നത്. ഏതാന്ന് അടുത്ത് പറയുന്നു. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗേ ജീവിതേന വാ യേഷാം അർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗാ സുഖാനി ച ത ഇമേ അവസ്ഥിതാ യുദ്ധേ പ്രാണാൻ ത്യക്ത്വാ ധനാനി ച ആചാര്യാ പിതര പുത്രാഃ തഥൈവ ച പിതാമഹാഃ മാതുലാ ശ്വശുരാ പൗത്രാഃ ശാലാ സംബന്ധിനസ്തഥാ. ഇവിടെ കിംനോ രാജ്യേന ഗോവിന്ദ, കിംനോ അത് നഹ എന്നാണ് അവിടെ പിരിച്ചെടുക്കേണ്ടത്. നഹ രാജ്യേന ഭോഗൈഹി ജീവിതേന, അങ്ങനെയൊക്കെ പദങ്ങൾ പിരിച്ചു വായിക്കാനും പഠിക്കണം. ത ഇമേ തേ ഇമേ എന്നാണ് പദം പിരിക്കുന്നത്, സന്ധി ഒന്നാണ് ത എന്നായത്, തേ എന്നുള്ളത് പിരിച്ചെടുക്കുമ്പോൾ തേ ഇമേ എന്നാവും. ഇമേ അവസ്ഥിത, ഇമേ അവസ്ഥിത പ്രാണാൻ തെക്ത്വ, നകാരം പോയി അവിടെ സകാരം വന്നു, ആണ് പ്രാണാൻ തെക്ത്വ, സന്ധി ചെയ്തിരിക്കുകയാണ്. പ്രാണാൻ തെക്ത്വ ആചാര്യ പിതര പുത്രാഹ തഥാ ഏവ തഥൈവ മാതുലാഹ ശ്വശുരാഹ പൗത്രാഹ ശ്യാലാഹ സംബന്ധിനഹ തഥാ. അടുത്ത് പറഞ്ഞു, ഏതാന്ന ഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അപി ത്രൈലോക്യരാജ്യസ്യ മധുസൂദന. മധു എന്ന രാക്ഷസനെ കൊന്നുകൊണ്ട് മധുസൂദനൻ എന്നുള്ള പേരുണ്ടായി. മധു ആനന്ദം, അതിനെ ഉണ്ടാക്കുന്നവൻ, ആത്മവിദ്യ ഉപദേശിച്ച് ജീവന്മാർക്ക് ആനന്ദത്തെ നൽകുന്നവൻ, അങ്ങനെ അങ്ങനെയെല്ലാം പണ്ഡിതന്മാർ പലതരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അല്ലയോ മധുസൂദന, ഘ്നതോപി ഘ്നത അപി മരിച്ചാലും കൊല്ലപ്പെട്ടാലും എന്നർത്ഥം. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാലും ശരി എന്നർത്ഥം. ത്രൈലോക്യ രാജ്യസ്യ ഹേതോഹു അപി, ത്രൈലോക്യരാജ്യസ്യ ഹേതുഹു, ത്രൈലോക്യരാജ്യം മൂന്ന് ലോകങ്ങളുടെയും ആധിപത്യം, ത്രൈലോക്യരാജ്യസ്യ ഹേതുഹു, അതിനുവേണ്ടിയാണെങ്കിലും ഏതാൻ ഇവരെ, ഈ ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും, ഹന്തും ന ഇച്ഛാമി, കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മഹീകൃതേ കിന്നു, മഹീകൃതേ ഈ ഭൂമിക്ക് വേണ്ടി, കിന്നു എന്നുവെച്ചാൽ പറയാനുണ്ടോ എന്നാണ്. കിമുത കൈമുദിക ന്യായം എന്ന് പറയും സാധാരണ. ഞാൻ മൂന്ന് ലോകത്തിനു വേണ്ടിയും കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഈ രാജ്യത്തിന് വേണ്ടി, ഈ ഭൂമിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഈ ഭൂമിക്ക് വേണ്ടിയും കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ്. അത് എടുത്തു പറയുന്നില്ല. അതിനു വേണ്ടിയിട്ട് സാധാരണ കിം നു കിം ഉദ എന്നൊക്കെയുള്ള അവയങ്ങൾ പ്രയോഗിക്കും. മൂന്ന് ലോകത്തിന് വേണ്ടിയും ഞാൻ കൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ ഒരിക്കലും കൊല്ലത്തില്ല എന്നാണ്. അങ്ങനെ കാര്യം വാക്യത്തിൽ പൂർണ്ണമായി പറയാതെ അർത്ഥമൊക്കെ പറഞ്ഞു നിർത്തുന്നു. അതിനാണ് കൈമുദിക ന്യായം എന്ന് സാധാരണ സംസ്കൃതത്തിൽ പറയും. അതാണ് ഇവിടെയും ചോദിക്കുന്നത്. അങ്ങനെ ഞാൻ കൊല്ലുമോ ഇവരെ കൊല്ലത്തില്ല. അതുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി മൂന്ന് ലോകങ്ങൾ തന്നാലും ഞാൻ ചെയ്യാത്ത കാര്യം ഞാൻ ഇവരെ കൊല്ലത്തില്ല എന്നിവിടെ തീർത്ത് പറയുകയാണ്. എന്നിട്ടെനിക്ക് രാജ്യം ആവശ്യമില്ല എന്നാണ്. ഇപ്പൊ സാധാരണ യുദ്ധങ്ങൾക്കെതിരായി പറയുന്ന ഒരിതാണ് യുദ്ധങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന നേട്ടം. ആ നേട്ടം സുഖത്തെ കൊടുക്കത്തില്ല, അതുകൊണ്ട് അത് വേണ്ട. അത് തന്നെയാണ് ഇവിടെ അർജുനനും പറയുന്നത്. കൂട്ടിച്ചേർത്താണ് ഏതാന്ന എന്ന് വന്നിരിക്കുന്നത്. ഘനത അപി, അത് സന്ധി ചെയ്ത് ഘനതോപി എന്നാക്കി. നിഹത്യ ധാർത്തരാഷ്ട്രാന്നഹ കാപ്രേദിസ്യാം ജനാർദന പാപമേവ ആശ്രയേദസ്മാ ഹത്വൈതാനാദതായിനഹ. പാപം ഏവ ആശ്രയേത് അസ്മാൻ ഹത്വാ ഏതാൻ ആതതായിനഹ. തിരിച്ചു വായിക്കുന്നു, ഹത്വാ ഏതാൻ ആതതായിനഹ. അവിടെ സന്ധിയിരിക്കുകയാണ്, ഹത്വീതാൻ ആതതായിനഹ. ജനാർദ്ദന, ജനങ്ങളെ, ജീവന്മാരെ, അർദ്ദന അർദ്ധിക്കുന്നവനെ, പ്രളയകാലത്തിൽ സർവത്തെയും സംഹരിക്കുന്നവനെ, ജീവന്മാരെ എല്ലാം. ജനാർദ്ദന ഭഗവാൻ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. ജനാർദ്ദന അല്ലെങ്കിൽ ജനങ്ങളുടെ പാപങ്ങളെ ഹിംസിക്കുന്നവൻ, ഭക്തന്മാരുടെ പാപത്തെ ഹിംസിക്കുന്നവൻ, അർത്ഥത്തിലുള്ള ജനാർദ്ദന എന്ന് പ്രയോഗിക്കാറുണ്ട്. അല്ലയോ ജനാർദ്ദന, ധാർത്തരാഷ്ട്രാൻ നിഹത്യ നഹ കാ പ്രീതിഹി സ്യാ. ധാർത്തരാഷ്ട്രാൻ, ധൃതരാഷ്ട്രപുത്രന്മാരെ, ദുര്യോധനാദികളെ നിഹത്യ കൊന്നിട്ട്, സഹോദരന്മാരാണ് അവരെ കൊന്നിട്ട്, നഹ ഞങ്ങൾക്ക്, പാണ്ഡവപക്ഷക്കാർക്ക്, കാ പ്രീതിഹി സ്യാ, എന്ത് പ്രീതിയാണ് ഉണ്ടാകുന്നത്, എന്ത് സന്തോഷമാണ് പ്രീതി, എന്ത് സുഖമാണ് ഉണ്ടാകുന്നത് എന്നാണ്. സഹോദരന്മാരെ കൊന്നിട്ട് എന്താണ്, എന്ത് സുഖമുണ്ടാക്കാൻ. സഹോദരന്മാരെ കൊന്നുകഴിഞ്ഞാൽ രാജ്യം വീണ്ടും കിട്ടും, നഷ്ടപ്പെട്ടു. പക്ഷെ ആ രാജ്യം അത് സുഖകരമല്ല, അത് സുഖത്തെ നൽകത്തില്ല എന്നാണ് അർജുനൻ പറയുന്നത്. വേണ്ടപ്പെട്ടവരെ കൊന്നിട്ട് അങ്ങനെ ഒരു രാജ്യം നേടിയിട്ട് അത് സുഖത്തെ ഉണ്ടാക്കത്തില്ല. പിന്നെ ആ ബന്ധുവാദത്തെക്കുറിച്ചുള്ള ദുഃഖം, ആ ദുഃഖത്തെ ഓർത്തുകൊണ്ടേ അസുഖങ്ങളെ അനുഭവിക്കാൻ കഴിയും, അതുകൊണ്ട് അസുഖം വേണ്ട എന്നാണ്. പാപമേവ ആശ്രയേത് അസ്മാൻ ഹത്വാ ഏതാൻ ആതതായിനഹ. അസ്മാൻ ഏതാൻ ആതതായിനഹ ഹത്വാ പാപം ഏവ ആശ്രയേത്. അസ്മാൻ ആശ്രയേത് എന്നാണ്. ഏതാൻ ആതതായിനഹ, ഈ ആതതായികൾ, ആതതായികൾ മഹാപാപികൾ. സാധാരണാതതായികളെ കുറിച്ച് പറയുന്നത് വീടിന് തീവയ്ക്കുന്നവൻ, ആയുധവുമായി കൊല്ലാൻ നേരെ മുമ്പിൽ വരുന്നവൻ, ഭൂമി അപഹരിക്കുന്നവൻ, സ്വർണത്തെ അപഹരിക്കുന്നവൻ, സ്ത്രീയെ അപഹരിക്കുന്നവൻ, ഇവരൊക്കെയാണ് ആഗതായികളെന്ന് പറയുന്നത്, മഹാപാതകങ്ങൾ ചെയ്യുന്നവർ. അങ്ങനെ ഇവർ ഇതെല്ലാം ചെയ്തിട്ടുള്ളവരാണ്. വീടിന് തീവച്ചിട്ടുണ്ട്, പലതവണ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, ഭൂമി അപഹരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ധാർത്തരാഷ്ട്രന്മാരെ കുറിച്ച് പറയുന്നതാണ്. ധൃതരാഷ്ട്രപുത്രന്മാർ ഇതെല്ലാം ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് അവർ മഹാപാപികളുമാണ്. ഹന്യാദേവ അവിചാരയൻ മനു പറയുന്നത് അങ്ങനെയുള്ള ആദതായിയെ ഒട്ടും ചിന്തിക്കാതെ കൊല്ലാമെന്നാണ്. പക്ഷെ ഇവിടെ അർജുനൻ പറയുന്നത് അങ്ങനെ കൊല്ലാമെന്ന് പ്രമാണം ഉണ്ടെങ്കിൽ കൂടിയും ഈ ആദതായികളെ, ഈ മഹാപാപികളെ ഹത്വ കൊന്നിട്ട് അസ്മാൻ പാപമേവ ആശ്രയ, ഞങ്ങൾക്ക് പാപം തന്നെ വന്നു ചേരും ഇവരെ കൊന്നാൽ. കാരണം മറ്റുള്ളവരെ പോലെയല്ല ഇവർ, ഇവര് ബന്ധുക്കളാണ്. ഗുരുക്കന്മാരും ഇവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നു, ബന്ധുക്കൾ നിൽക്കുന്നു, പുത്രപൗത്രാദികളെല്ലാം ഇവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ഈ ആദതായികളെ കൊന്നുകഴിഞ്ഞാൽ, രാജ്യ ലോഭത്തിൽ ഈ പാപികളെ കൊന്നുകഴിഞ്ഞാൽ എന്തായാലും പാപമേ ഉണ്ടാകത്തുള്ളൂ. ഇവർ പാപികളാണെങ്കിലും അതുകൊണ്ട് ഇവരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. കാരണം ഏറ്റവും വലിയ ദുഷ്ടനെ കൊന്നുകഴിഞ്ഞാൽ കൊല്ലുന്നവനും പാപം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇവരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. നഹ കാ പ്രീതിസ്, നഹ ന എന്ന് പറയുന്നത് വിസർഗം കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്നുള്ള അർത്ഥം വരും. വിസർഗമില്ലാതിരുന്നു കഴിഞ്ഞാൽ എന്നാ നിഷേധാർത്ഥത്തിൽ അല്ല ഇല്ല എന്നുള്ള അർത്ഥത്തിൽ വരുന്നു. അത് രണ്ട് സ്ഥലത്തും പ്രത്യേകം മനസ്സിലാകുന്നു. നമ്മൾ ഗായത്രിയിൽ പറയുന്നു, ധിയോ യോ നഹ പ്രചോദയാ, സാണചിലെന്ന് ധിയോ യോ ന പ്രചോദയാ, എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാതിരിക്കട്ടെ എന്നാണ്. എന്റെ ബുദ്ധി നശിക്കട്ടെ എന്നാണ് സാണചിലെന്ന്, ധിയോ യോ ന പ്രചോദയാ, എന്റെ ബുദ്ധി ഒരിക്കലും നന്നാകരുതേ എന്നാണ് സാണചിലെന്ന്. അവിടെ നഹയാണ്, പക്ഷെ ഓർക്കാറില്ല ന എന്നാണ് സാധാരണ ചൊല്ലി കേൾക്കുന്നത്. അങ്ങനെയാണ്, അത് വരരുത്. ഇവിടെ നഹ ന രണ്ടും വേറെ വേറെയാണ്. നഹ ഞങ്ങൾക്കെന്ത് പ്രയോജനം ഉണ്ടാകും എന്നാണ്. നിഹത്യ ധാർത്തരാഷ്ട്രാന്നഹ കാ പ്രേതിസ്യാ ജനാർദ്ദന പാപമേവ ആശ്രയേതസ്മാത് ഹത്വേതാനാദതായിനഹ തസ്മാൻ നാർഹാ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ. മാധവ അല്ലയോ മാധവ, തസ്മാത് അതുകൊണ്ട് സ്വബാന്ധവാൻ ധാർത്തരാഷ്ട്രാൻ, സ്വബാന്ധവാൻ ഞങ്ങളുടെ ബന്ധുക്കളായിരിക്കുന്ന ധാർത്തരാഷ്ട്രാൻ ദുര്യോധനാദികളെ ഹന്തം കൊല്ലുന്നതിന് വയം ന അർഹാഹ, ഞങ്ങൾ യോഗ്യന്മാരല്ല. അത് യോഗ്യന്മാരുടെ പണിയല്ല ബന്ധുക്കളെ കൊല്ലുക എന്നുള്ളത്. ഇവിടെയും ആ അർജുനന്റെ മമതയെ സൂചിപ്പിക്കുകയാണ്. മമത കൊണ്ടാണ് ആ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിക്കുന്നത്, അവരോടുള്ള മമത കൊണ്ട്. അത് ശരിയല്ല. സ്വജനം ഹത്വ, സ്വജനത്തെ വേണ്ടപ്പെട്ടവരെ ബന്ധുക്കളെ കൊന്നിട്ട് കഥം സുഖിനഹ സ്യാമ, ഞങ്ങളെങ്ങനെ സുഖിമാരായിത്തീരും. കഥം സുഖിനഹ സ്യാമ, ഞങ്ങളെങ്ങനെ സുഖിമാരായിത്തീരും എന്നാണ്. ആയിത്തീരും എന്നുള്ള അർത്ഥത്തിലാണ് സ്യാമഹ. സ്യാം സ്യാവഹ സ്യാമ, എങ്ങനെ ഞങ്ങളെങ്ങനെ സുഖിമാരായിത്തീരും. ഒരിക്കലും അതിൽ നിന്ന് സുഖം ഉണ്ടാകത്തില്ലല്ലോ, നിഷേധാർത്ഥത്തിലാണ്. ബന്ധുക്കളെ കൊന്നിട്ട് അതിൽ നിന്ന് സുഖം ഉണ്ടാകത്തില്ല. ബന്ധുക്കളെ കൊല്ലുന്നത് രാജ്യത്തെ നേടാൻ വേണ്ടിയിട്ടാണ്, രാജ്യത്തെ നേടുന്നത് സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെ ബന്ധുക്കളെ കൊന്ന് രാജ്യം നേടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് സുഖം ഉണ്ടാകത്തില്ല, ദുഃഖസ്മരണകളെ ഉണ്ടാവൂ എന്നുള്ള മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അവരെ കൊല്ലുന്നത് ഒരിക്കലും യോഗ്യമല്ല എന്നും തസ്മാൻ നർഹ വയം ഹന്തും ധാർത്തരാഷ്ട്രൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിന സ്യാമ മാധവ യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ പുലക്ഷയകൃതം ദോഷം ഇത്ര ദ്രോഹേ ച പാദകം. ഏതേ ലോഭ ഉപഹത ചേതസഃ, ലോഭം കൊണ്ട് ദുരാഗ്രഹം കൊണ്ട് ഉപഹതമായ നശിച്ച ചേതസ് വിവേകം ഉള്ളവർ ആണ് ലോഭോപഹത ചേതസ്. ദുരാഗ്രഹങ്ങൾ കൊണ്ട് വിവേകബുദ്ധി നഷ്ടപ്പെട്ടവരായ ഏതേ ഈ കൗരവന്മാർ കുലക്ഷയകൃതം ദോഷം, കുലക്ഷയം ഉണ്ടാക്കുന്ന ദോഷത്തെയും മിത്രദ്രോഹേ പാതകഞ്ച, മിത്രദ്രോഹത്തിൽ ഉണ്ടാകുന്ന പാപത്തെയും യദ്യപിന പശ്യന്തി ഇവർ കാണുന്നില്ല എങ്കിലും അവിടെ തീരുന്നില്ല, അടുത്ത ശ്ലോകത്തിലേക്ക് തീരത്തുള്ളൂ. ഞങ്ങളതറിയാതിരിക്കുന്നത് എങ്ങനെയെന്നാണ്? അതാണ് പറയാനുള്ളത്. ശത്രു അത്രയും അധമനാണ്, അവന് ധാർമ്മികമായ ചിന്തയില്ല, അതുകൊണ്ട് ഈ യുദ്ധം ഉണ്ടാക്കുന്ന കുലനാശം അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. വാസ്തവത്തിൽ സഹോദരന്മാരും മിത്രങ്ങളുമാണ്. നമുക്ക് രാജ്യം തരാതിരിക്കുക എന്ന് പറയുന്ന ആ മിത്രദ്രോഹം, അത് ഉണ്ടാക്കുന്ന പാപത്തെ, പാപഫലങ്ങളെ, ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല. എങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ എന്നാണ്. കാരണം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ കുലക്ഷയമാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ വംശം നശിച്ചു പോവും. രണ്ടു കൂട്ടരും ഇതിന് ഒരുമ്പെടുന്നത് കൗരവന്മാരാണെങ്കിലും നാശം രണ്ടു കൂട്ടർക്ക് ഒരുപോലെ സംഭവിക്കും. അപ്പോൾ മിത്രദ്രോഹി പാതകം, തന്റെ മിത്രങ്ങളെ രണ്ടു കൂട്ടർക്കും നശിപ്പിക്കേണ്ടി വരും. രണ്ടു പക്ഷത്തും യുദ്ധത്തിന് തയ്യാറായി. ഭാരതത്തിലുള്ള സർവ്വരാജാക്കന്മാരും രണ്ടു കൂട്ടരുടെയും മിത്രങ്ങളവിടെ കൂടിയിരിക്കുകയാണ്, കൗരവപക്ഷത്തും പാണ്ഡവപക്ഷത്തും. ഈ മിത്രങ്ങളെല്ലാം നശിക്കും ഈ യുദ്ധത്തിൽ. അതാണ് മിത്രദ്രോഹം. യുദ്ധം കൊണ്ട് വരുന്ന ഒന്ന് മിത്രദ്രോഹമാണ്, മറ്റൊന്ന് കുലനാശമാണ്. ഈ വംശങ്ങളെല്ലാം മുടിഞ്ഞു പോകും. അതുകൊണ്ടും യുദ്ധത്തിൽ നിന്നും പിന്മാറണം, യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ് അർജുനൻ പറയുന്നത്. യദ്യ അപി ഏതി, അതാണ് യദ്യപ്യേതി. യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ പുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയമസ്മാഭി പാപാദസ്മാൻ നിവർത്തിതം കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. ജനാർദ്ദന അല്ലയോ ജനാർദ്ദന, ഇവിടെ ഓരോ ശ്ലോകത്തിലും സംബോധനയുണ്ട്. ജനാർദ്ദന മാധവ കേശവ എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് തുടരെ സംബോധന ചെയ്യുന്നത് എന്താണ്? മനസ്സിന്റെ വേവലാതി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് അയാൾ അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ അസ്വസ്ഥനാണെന്നാണ്. ഒരു സമാശ്വാസം മറുപക്ഷത്തു നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് ജനാർദ്ദന മധുസൂദന കൃഷ്ണ അച്യുത എന്നെല്ലാം നിരന്തരമായി അർജുനൻ സംബോധന ചെയ്യുന്നത്. കുലക്ഷയകൃതം ദോഷം പ്രവശ്യദ്ധർ, കുലക്ഷയകൃതം ദോഷം, കുലക്ഷയം കുലനാശം ഉണ്ടാക്കുന്ന ദോഷത്തെ പ്രപശ്യദ്ഭി അസ്മാഭി എന്ന് മുമ്പിലോട് ചേർത്തുകൊണ്ട് പ്രപശ്യദ്ഭി അസ്മാഭി പ്രപശ്യദ്ഭി, നല്ലവണ്ണം മനസ്സിലാക്കുന്നവർ എന്നർത്ഥം. പശ്യദ്ഭി എന്ന് വെച്ചാൽ കാണുക, പ്രപശ്യദ്ഭി എന്ന് പറയുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കുന്നവർ, വിവേകപൂർവ്വം മനസ്സിലാക്കുന്നവരായ അസ്മാഭി നമ്മൾ എന്ന് വെച്ചാൽ ഭഗവാനും ഞാനും എല്ലാവരും ചേർത്ത് പറയുകയാണ്. നമ്മൾ പാണ്ഡവപക്ഷത്തിൽ ഞാനും നീയും എല്ലാം ഉൾപ്പെട്ട നമ്മൾ അസ്മാത് പാപാത് നിവർത്തിതം കഥം നന്യേയം, ഈ പാപത്തിൽ നിന്നും പിന്മാറണമെന്ന് എന്തുകൊണ്ടറിയുന്നില്ല? നമ്മൾ അറിയേണ്ടതാണല്ലോ ഈ പാപത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് എന്നാണ്. ഈ ദോഷത്തെ, കുലക്ഷയകൃതമായ ദോഷത്തെ അറിയാത്ത കൗരവന്മാർ ഈ പാതകത്തിൽ നിന്നും പിന്മാറുന്നില്ല. പക്ഷെ നമ്മൾക്കതറിയാം, ഇത് കുലക്ഷയത്തെ ഉണ്ടാക്കും, കുലം നശിക്കും, വംശപരമ്പരകളെല്ലാം നശിച്ചു, അങ്ങനെയാണ് സംഭവിച്ചത്. പുത്രപൗത്രാദികൾ, പാഞ്ചാലപുത്രന്മാരും കൗരവപുത്രന്മാരും എല്ലാം നശിച്ചുപോയി ആ യുദ്ധത്തിൽ. അങ്ങനെ ഒരു നാശത്തെ മുൻകൂട്ടി കണ്ടറിയാമെന്നുള്ള നമ്മൾ എന്തുകൊണ്ട് ഈ പാപത്തിൽ നിന്ന് നിവർത്തിക്കുന്നില്ല എന്ന്. ഈ സമ്പൂർണമായ നാശം, ഈ നാശം സംഭവിക്കും, അത് അനിവാര്യമാണ്, ഒഴിവാക്കാൻ പറ്റത്തില്ല എന്നുള്ളത് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് തന്നെ സർവർക്കും അറിയാം. അവിടെ യുദ്ധസന്നദ്ധരായിരിക്കുന്ന സർവർക്കും അറിയാം ഇത് സർവനാശമാണ്. ഭഗവാനും അറിയാം ഇത് അത്തരം ഒരു നാശത്തിലേ എത്തിച്ചേരുന്നു. പക്ഷെ അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിക്ക് യുദ്ധം അനുഷ്ഠിച്ചേ തീരൂ എന്ന് വന്ന സ്ഥിതിക്ക് പിന്നെ ആ നാശത്തെക്കുറിച്ച്, നാശം ഒരു നഷ്ടമാണ്, ആ നഷ്ടത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഭഗവാൻ സമാധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു യുദ്ധത്തിന്റെ നാശത്തെക്കുറിച്ചല്ല, ജീവിതത്തിൽ വരുന്ന ഒരു നാശത്തെക്കുറിച്ച്. ഈ ഒരു നാശം പ്രത്യേകിച്ചൊരു നാശമല്ല, യാതൊരു തരത്തിലുള്ള നാശങ്ങളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും മനുഷ്യൻ വിലപിച്ചിട്ട് കാര്യമില്ല. അടുത്തു പറയും ഈ നാശത്തെക്കുറിച്ചെല്ലാം അർജുനന് വിശ്വരൂപ ദർശനത്തിൽ ഈ നാശത്തെല്ലാം നേരിട്ട് കാണിച്ചു കൊടുക്കുന്നു, നാശം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ. എന്നിട്ട് പറയുന്നത് എന്താണ്? നിമിത്തം മാത്രം, നീ ഇതിന് കേവലം ഒരു നിമിത്തമാണ്, നീ ആയിട്ട് ആരെയും ഇവിടെ നശിപ്പിക്കുന്നില്ല. കാലത്തിന്റെ, വ്യാസൻ പ്രത്യേകിച്ച് പറയും, കാലത്തിന്റെ അനിവാര്യത, കാലത്തിന്റെ അപ്രതിഹതമായ നിയമം എന്ന് പറയും. ആർക്കും തടുക്കാൻ കഴിയാത്തതായ കാലത്തിന്റെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിൽ അങ്ങനെ ഒരു സമ്പൂർണ്ണ നാശം സംഭവിക്കണമെങ്കിൽ അത് സംഭവിച്ചു തന്നെ തീരും. അപ്പൊ ആ നാശത്തിന് സാക്ഷിയായി ജീവന്മാരെല്ലാം, ശേഷിക്കുന്നവരെല്ലാം ഈ ലോകത്ത് ജീവിക്കേണ്ടിയും വരും. അപ്പൊ അവർ ആ നാശത്തെ എങ്ങനെ കാണണം? അവിടെ ആ നാശത്തെ ലാഭങ്ങളെപ്പോലെ തന്നെ സമമായി കാണുക, അതാണ് ഇതിന് സമാധാനമായിട്ട് ഭഗവാൻ ഉപദേശിക്കുന്നത്. നാശത്തെ എന്തായാലും ഒഴിവാക്കാൻ പറ്റിയില്ല എങ്കിൽ ആ നാശം വ്യഥയെ, ദുഃഖത്തെ ഉണ്ടാക്കാതിരിക്കുക ജീവൻ. ആ നാശത്തെ നിസ്സംഗമായി കാണുക, അതല്ലാതെ ജീവന് വേറെ ചെയ്യാൻ ഇല്ല. നാശം അത് ഈശ്വരീയമായ നിയമത്തിന് അധീനമായാണ് സംഭവിക്കുന്നതെങ്കിൽ പിന്നെ ആ നാശത്തെക്കുറിച്ച് വിലപിച്ചിട്ടെന്താ കാര്യം? കാര്യമില്ല, ഒഴിവാക്കാൻ കഴിയുന്നില്ലല്ലോ. ആരെല്ലാം പരിശ്രമിച്ചിട്ടും അത് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വരുമ്പോൾ അതിനെ നിസ്സംഗമായി കാണുക. അപ്പോൾ ആ നാശത്തിൻ്റെയും ലാഭത്തിൻ്റെയും തലത്തിൽ നിന്നും, ദ്വന്ദ്വാതീതമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഈ നാശങ്ങളെയും നേട്ടങ്ങളെയും എല്ലാം കാണുക, അതേ ഉള്ളൂ ജീവന് പോം വഴി. അതാണ് ഇതിന് സമാധാനമായിട്ട് അടുത്തു പറയുന്നത്. കഥം നേയമസ്മാഭി പാപാത് അസ്മാ നിവർത്തിതം കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാസനാദനാഹ ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോ അഭിഭവത്യുത. കുലക്ഷയെ, കുലക്ഷയം കുലത്തിന് ക്ഷയം സംഭവിക്കുമ്പോൾ കുലത്തിലെ ശക്തിശാലികളായ വ്യക്തികളെല്ലാം നശിച്ചു പോകും. യുദ്ധത്തിൽ വീരന്മാരെല്ലാം നശിക്കും. അങ്ങനെയാണ് കുലത്തിന് ക്ഷയം സംഭവിക്കുന്നത്. അതിനെ തുടർന്ന് ബാക്കി പലതരത്തിലുള്ള നാശങ്ങളും വരും. അങ്ങനെ വരുമ്പോൾ എന്തുവരുന്നു? സനാതനാഹ കുലധർമാഹ. സനാതനങ്ങളായിരിക്കുന്ന കുലധർമ്മങ്ങൾ, ഓരോ കുലത്തിനും ഓരോ പരമ്പരയും, അതാണ് കുലങ്ങൾ. ആ കുലങ്ങളിലെ ധർമ്മങ്ങൾ ആചരിച്ചു വരുന്ന അനുഷ്ഠാനങ്ങൾ, അതാണ് ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതിനെല്ലാം പ്രണശ്യന്തി, നിശേഷം നാശം വരുന്നു, പൂർണ്ണമായും നശിക്കുന്നു. കുലധർമ്മങ്ങൾ എന്ന് പറയുന്ന ഓരോ കുലങ്ങളും അനുഷ്ഠിച്ചു വരുന്ന സത്കർമ്മങ്ങളാണ് കുലധർമ്മങ്ങൾ. ആ സത്കർമ്മങ്ങൾക്കെല്ലാം നാശം വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ധർമ്മേ നഷ്ടേ, സത്കർമ്മങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ പൂത മറിച്ച് നേരെ തിരിച്ച് കൃഷ്ണം കുലം അധർമ്മോ അഭിഭവതി. കൃഷ്ണം കുലം ആ സമ്പൂർണ്ണ കുലത്തെയും ശേഷിക്കുന്നു. അധർമ്മ അഭിഭവതി, അധർമ്മം കീഴ്പ്പെടുത്തും. അതാ സംഭവിക്കാൻ പോകും. ഒന്നുകിൽ ധർമ്മം അല്ലെങ്കിൽ അധർമ്മം. ധർമ്മത്തിന് സ്ഥാനമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അധർമ്മമായിരിക്കും സംഭവിക്കുന്നത്. അവിടെ പിന്നീട് അധർമ്മത്തിൻ ആയിരിക്കും അവിടെ നടമാടുന്നത്. അത് സാധാരണ രീതി. അർജുനൻ എല്ലാ കാര്യങ്ങളെയും ഇവിടെ കാണുന്നത് ഒരു വിവേകിയായ സാധാരണ മനുഷ്യന്റെ ദൃഷ്ടിയിലാണ്. യുദ്ധത്തിന്റെ ഫലമായി ആ യുദ്ധത്തിന്റെ ഗതികൾ അത് ഈ തരത്തിലൊക്കെ ആയിരിക്കും കുലങ്ങളിൽ സംഭവിക്കുന്നത് എന്നാണ്. അത് വളരെ ന്യായവും യുക്തിയുക്തവുമാണ്. അതിനെയൊന്നും ഭഗവാൻ നിഷേധിക്കുന്നുമില്ല. അതിനും വേറെ തരത്തിൽ അതിനെ നോക്കിക്കാണാൻ പറയുകയാണ്. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കത്തില്ല എന്നൊന്നും പറയുന്നില്ല. അതെല്ലാം സംഭവിക്കാം, പക്ഷേ അത് അനിവാര്യങ്ങളാണെങ്കിൽ, അതായത് ദുഃഖം, ക്ഷയം അല്ലെങ്കിൽ നാശം, ഇതെല്ലാം മനുഷ്യൻ എപ്പോഴും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. യുദ്ധമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലായാലും ശരി, പക്ഷേ അത് അനുസ്യൂതം സംഭവിച്ചു കൊണ്ടുവരിക്കുന്നു. എന്താണോ മനുഷ്യൻ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത് അത് സംഭവിക്കുന്നു. അപ്രതീക്ഷിതമായ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അത് മനുഷ്യൻ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നുള്ള ഒരു കാര്യം, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതെല്ലാം അവശ്യം ഭാവിയാണ്. ദ്വന്ദ്വാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ക്ഷയങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളും എല്ലാം കൂടിയേ തീരൂ. അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ ഒന്നൊഴിവാക്കിയാൽ മറ്റൊന്ന് വന്നു ചേരും. പിന്നെ എന്താണ് ഒരു ഉപായം? ഇതിനെ എങ്ങനെ നേരിടാം എന്നുള്ളത് മനസ്സിലാക്കിയോ? ഇതിനെ എങ്ങനെ അഭിമുഖീകരിക്കാം ഈ നഷ്ടങ്ങളെ, നാശങ്ങൾ? അപ്പോൾ ഇത് ഒഴിവാക്കാനല്ല ഭഗവാൻ ഇവിടെ ആവശ്യപ്പെടുന്നത്. കാരണം അത് ഒഴിവാക്കുക എന്ന് പറയുന്നത് ജീവന്റെ നിയന്ത്രണത്തിലുമല്ല, അതുകൊണ്ട് ഒഴിവാക്കാൻ ഒട്ടും സാധ്യവുമല്ല. പിന്നെ ഇതിനെ എങ്ങനെ അഭിമുഖീകരിക്കാം? ജീവിതത്തിൽ ഇതിനെ, ഈ നാശങ്ങളെയൊക്കെ എങ്ങനെ നേരിടാം, സ്വീകരിക്കാം? അതാണ് അർജുനന് ഉപദേശിക്കുന്നത്. അപ്പോൾ അർജുനൻ ജീവിതത്തെ കാണുന്നത് മറ്റൊരു വീക്ഷണകോണത്തിൽ നിന്നുകൊണ്ടാണ്, ഭഗവാൻ അതിനെ കാണുന്നത് മറ്റൊരു തരത്തിൽ നിന്നുകൊണ്ടാണ്. ഇതാണ് ഇവിടെ ഭൗതികവും ആത്മീയവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അർജുനന്റെ തലമാണ് ആ ഭൗതികമായ തലം, ലാഭനഷ്ടങ്ങളെ കണക്കുകൂട്ടിയുള്ള ജീവിതം. മറ്റത് അതിനപ്പുറമുള്ള ഒരു ജീവിതം. അതാണ് സമാധാനമായി ഭഗവാൻ നിർദ്ദേശിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം. ഇത്തരം നഷ്ടങ്ങൾ ഒഴിവാക്കാനോ ഉള്ള ഉപായങ്ങളൊന്നും അവിടെ നിർദ്ദേശിക്കുന്നില്ല. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാസനാതനാഹ ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോ അഭിഭവത്യുത അധർമ്മോ അധർമ്മഃ അഭിഭവതി ഉത എന്ന് അവിടെ പിരിച്ചെടുക്കുന്നു. എന്നിട്ട് എടുത്തിടം മൂലം വായിക്കാം. നിമിത്തനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനു പശ്യാമി തത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗേർജീവിതേന വാ ഏഷാം അർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗാ സുഖാനി ച ത ഇമേ അവസ്ഥിതാ യുദ്ധേ പ്രാണാൻ ത്യക്ത്വാ ധനാനി ച ആചാര്യാ പിതരപുത്രാ തഥൈവ ച പിതാമഹ മാതുലാ ശ്വശുരാ പൗത്രാ ശ്യാദാ സംബന്ധിനസ്തഥാ ഏതാം ഹന്തുമിച്ഛാമി നദോപി മധുസൂദന അഭിത്രൈദോക്യരാജ്യസ്യ ഹേതോ കിം നു മഹീ കൃതേ നിഹത്യ ധാർത്തരാഷ്ട്രാന്നഃ കാപ്രീതി സ്യാജ്ജനാർദ്ദന പാപമേവാശ്രയേദസ്മാ പത്വേതാനാദതായിനഃ തസ്മാന്നർഹാ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനശ്യാമ മാധവ യദ്യേപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ പുലക്ഷയ കൃതം ദോഷം മിത്രദ്രോഹേ ച പാദകം കഥം ന ജ്ഞേയമസ്മാഭി പാപാദസ്മാ നിവർത്തിതം പുലക്ഷയ കൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന പുലക്ഷയേ പ്രണശ്യന്തി കുലധർമാസനാതനാഹ ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോഭിഭവത്യുതാ